നനയുമീ മഴ പോലെൻ്റെ മനസ്സേ, അറിയുമോ തെന്നലിന്നെൻ്റെ അരികെ നിമിഷമേ പറയൂ. ജീവിതം മോഹനം ഉയരേ പ്രണയം നുകരാൻ നീ എന്നുഷസിൽ വിടരും പനിനീർമലരേ. നനയുമീ മഴ പോലെൻ്റെ മനസ്സേ, അറിയുമോ